അടുത്ത പഞ്ചമി. ധ്രുവം അപായ അപാദാനം അപായോ വിശ്ലേഷ തസ്മിൻ സാധ്യേ ധ്രുവം അവധിഭൂതം കാരകം അപാദാനം സ്യാത്. അപാദാനം സഞ്ജീവിക്കുന്ന സൂത്രമാണ്. അപായേ ധ്രുവം അപാദാനം എന്നാണ്. അപായത്തിൽ ധ്രുവമായിരിക്കുന്നു. ധ്രുവസ്ഥൈര്യ എന്ന് പറയുന്ന ധാതുവിന്റെ അർത്ഥമാണെങ്കിൽ ധ്രുവം എന്ന് വെച്ചാൽ സ്ഥിരമെന്ന് വരും. സ്ഥിരം വൃക്ഷാത് പർണം പദ്ധതി. വൃക്ഷാത് വൃക്ഷം സ്ഥിരമാണല്ലോ. വൃക്ഷത്തിൽ നിന്ന് പർണം പതിക്കുന്നു. ധ്രുവമായിൽ നിന്ന് പർണത്തിന് അപായം സംഭവിക്കുന്നു. അപായോ വിശ്ലേഷ വിശ്ലേഷം അല്ലെങ്കിൽ വിയോഗം. ആ വിയോഗം സംഭവിക്കുന്നു. അപ്പോൾ ധ്രുവമായി എന്ത് വൃക്ഷം. അപ്പോൾ ധ്രുവമായ വൃക്ഷത്തിൽ നിന്നും വിയോഗം പർണത്തിന് സംഭവിക്കുന്നു. അപ്പോൾ ഏതിൽ നിന്നാണോ ആ അപായം സംഭവിക്കുന്നത് അതിന് അപാദാന സഞ്ജ വരും. വൃക്ഷത്തിന് അപാദാന സഞ്ജ വന്നിട്ട് അപാദാനെ പഞ്ചമി പഞ്ചമി വരും. പക്ഷേ ചിലടത്ത് അങ്ങനെയല്ല. പർവതാത് ധാവത അശ്വാത് പദ്ധതി എന്ന് പറയുന്നിടത്തോ ആ അവിടെ പർവതാത് ശരിയാണ്, പർവ്വതാവധിയാണ്, ധ്രുവമാണ്. പക്ഷേ ധാവത അശ്വാത് എന്ന് പറഞ്ഞാൽ എന്താ, ഓടിക്കൊണ്ടിരിക്കുന്ന അശ്വത്തിൽ നിന്നും പദ്ധതി പതിക്കുന്നു. അവിടെ പർവ്വതം ധ്രുവമാണ്, പക്ഷെ അശ്വം അത് ധ്രുവമാണോ? അല്ല. അപ്പൊ ധ്രുവം എന്ന് വെച്ചാൽ സ്ഥിരവും നടത്തി കൊടുക്കാൻ പാടില്ല. പരസ്പരസ്മാത് മേഷവും അപസരത വേറുദാഹരണം. എല്ലാം വ്യാഖ്യാനത്തിലുണ്ട്, ഇതുവരെ നിങ്ങളിപ്പോ കിടന്ന് പരതേണ്ട കാര്യമില്ല. പരസ്പരസ്മാത് മേഷവും അപസരത. മേഷവും എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. അപസരത അസൃഗത്വവും രണ്ടാടുകൾ തമ്മിൽ ഇടിക്കുകയാണ്. ഇടിച്ചിട്ട് ഇങ്ങനെ പിന്നിലേക്ക് വരുമ്പോ ആണ് എന്ത് പറയുന്നത്, അപസരത. ഇപ്പൊ പരസ്പരസ്മാത് എന്ന് വെച്ചാൽ പരസ്പരം രണ്ടിൽ നിന്നും മേഷം എന്ത് ചെയ്യുന്നു, പിന്മാറുന്നു. ഇവിടെ ഒന്നിനപേക്ഷിച്ച് മറ്റൊന്ന് പിന്മാറുന്നു, മറ്റൊന്നിനപേക്ഷിച്ച് വേറൊന്ന് പിന്മാറുന്നു. ഇവിടെ ധ്രുവമാണോ? ധ്രുവമല്ല, രണ്ടിടത്തും ക്രിയ സംഭവിക്കുകയാണ്. അപസരണം എന്ന് പറയുന്ന ക്രിയ രണ്ട് മേഷത്തിനും സംഭവിക്കുന്നു. അപ്പോൾ ധ്രുവം എന്ന് പറയുന്നതിന് സ്ഥിരവും അർത്ഥം പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്, അവധിഭൂതം. അവധിയായിരിക്കണമെന്നേ ഉള്ളൂ. അത് സ്ഥിരവുമാകാം അസ്ഥിരവുമാകാം. അവിടെ എന്തുവരും, അപാദാന സഞ്ജവരും. അപാദാന സഞ്ജ വന്നാൽ പഞ്ചമി വരും. അതാണ് അപായോ വിശ്ലേഷ. പൊതുവേ അപായം വിശ്ലേഷം വിയോഗം എന്ന് പറഞ്ഞാൽ സംയോഗപൂർവകമായ വിയോഗമാണ്. അങ്ങനെ അല്ലാത്തതിനും ഉദാഹരണം വരും. വിയോഗം വരണമെങ്കിൽ എന്ത് വേണം, സംയോഗം വരണം. തസ്മിൻ സാധ്യേ എന്ന് വെച്ചാൽ അത് സംഭവിക്കുമ്പോൾ, അത് സാധ്യമായി വരുമ്പോൾ. ധ്രുവം അതിന്റെ അർത്ഥം പറഞ്ഞു എന്താണ്, അവധിഭൂതം കാരകം. അവധിയായിരിക്കുന്ന എന്താണ്, അപായത്തിന് അവധിയായിരിക്കുന്നത്. വിശ്ലേഷത്തിന് അവധിയായിരിക്കുന്ന അല്ലെങ്കിൽ വിയോഗത്തിന് അവധിയായിരിക്കുന്ന കാരകം, അതിനെന്ത് വരുന്നു, അപാദാനം സ്യാത്. അപാദാന സപ്നം സ്യാത്. അപാദാനെ പഞ്ചമി ഗ്രാമാതായാതി. ധാവതോ അശ്വാത് പദ്ധതി കാരകം കിം, വൃക്ഷസ്യ പർണം പതതി ജുഗുപ്സാ വിരാമ പ്രമാദാർത്ഥാനാം ഉപസംഖ്യാനം പാപാത് ജുഗുപ്സതേ വിരമതി ധർമാത് പ്രമാദ്യതി. അപാദാനത്തിൽ പഞ്ചമി വരും. ഇപ്പൊ കാരകത്തിന് അപാദാന സംജ്ഞ വിധിച്ചു. അപാദാന സംജ്ഞ വിധിക്കുന്ന എന്തിനു വേണ്ടി? പഞ്ചമി വിഭക്തി വരാൻ വേണ്ടി. അപാദാനെ പഞ്ചമി. അപാദാന കാരകത്തിന് അപാദാന സംജ്ഞ വരുമ്പോൾ എന്തുവരുന്നു? ആ ശബ്ദത്തിന്റെ പരത്തിൽ പഞ്ചമി വരും. ഗ്രാമാദായാദി. ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെ ധ്രുവമാണ്, അവധിയാണ്. ആയാദി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വിശ്ലേഷത്തെ കാണിക്കുന്നു, ഗ്രാമത്തിൽ നിന്നുള്ള വിശ്ലേഷത്തെ കാണിക്കുന്നു, വിയോഗത്തെ കാണിക്കുന്നു. രാമഹ ഗ്രാമാത് ആയാദി. രാമൻ ഗ്രാമത്തിൽ നിന്നും വരുന്നു. അപ്പൊ ഇവിടുത്തെ വിശ്ലേഷം എന്ന് പറയുന്നത് എന്താണ്? ആഗമനം, ആഗച്ഛതി എന്നുള്ളതാണ്. ആഗമനം ആകുന്ന വിശ്ലേഷത്തിന് അവധിയായിരിക്കുന്ന എന്താണ്? ഗ്രാമം. ഗ്രാമത്തിൽ എന്ത് ചെയ്തു? ധ്രുവം അപായേ അപാദാനം. അപാദാന സംജ്ഞ വന്നു. അതാണ് ആദ്യം വരേണ്ടത്. അല്ല, നേരിട്ട് പഞ്ചമി വരത്തില്ല. പിന്നെ അപാദാന സംജ്ഞയുടെ ആവശ്യമുണ്ടല്ലോ. അപാദാന സംജ്ഞ വന്നു കഴിഞ്ഞാൽ അപാദാനെ പഞ്ചമി. പഞ്ചമി വരുന്നു. ഗ്രാമാത് അയാതി. വേറുദാഹരണം പറയുന്നു. അതായത് ധ്രുവം എന്ന് പറയുന്നത് കൊണ്ട് സ്ഥിരം എന്നുള്ള അർത്ഥത്തെ വിട്ടിട്ട് അവധി എന്നുള്ള അർത്ഥത്തെ എന്തുകൊണ്ടെടുത്തു എന്ന് പറയുന്നു. ധാവതഹ അശ്വാദ് പദ്ധതി. കേവലം അശ്വാദ് പദ്ധതി എന്ന് പറഞ്ഞാലും ആ അർത്ഥം കിട്ടത്തില്ല. എന്തുകൊണ്ട്? അശ്വം നിൽക്കുന്ന അശ്വത്തിൽ നിന്ന് ഒരാൾ കഴിയാമല്ലോ. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? ധാവതഹ അശ്വാദ്, ഓടിക്കൊണ്ടിരിക്കുന്ന അശ്വത്തിൽ നിന്നും പതിക്കുന്നു. അവിടെ അശ്വാദ് എന്നുള്ളിടത്ത് അതിന്റെ വിശേഷണമാണ് ഏത്? ധാവതഹ. അപ്പോ വിശേഷത്തിനനുസരിച്ച് വിശേഷണം പ്രയോഗിച്ചോളണം. അപ്പോൾ അശ്വശബ്ദത്തിൽ നിന്ന് എന്തുവരും? അത് അവധിയാണ്. ഇവിടുത്തെ വിശ്ലേഷം എന്താണ്? പതനക്രിയ. അശ്വത്തിൽ നിന്ന് വിയോഗം സംഭവിക്കുകയാണ്, പതനക്രിയ ഉണ്ട്. യോദ്ധ ധാവതഹ അശ്വാത് പദ്ധതി. യോദ്ധാവ് ഓടിക്കൊണ്ടിരിക്കുന്ന അശ്വത്തിൽ നിന്നും പതിക്കുന്നു. അപ്പൊ യോദ്ധാവിനവിടെ എന്ത് വരുന്നു? ആ വിശേഷം. പതനക്രിയയിലൂടെ അശ്വത്തിൽ നിന്നുള്ള വിയോഗം സംഭവിക്കുന്നു. അത് സംയോഗപൂർവ്വക വിയോഗമാണ്. മുമ്പ് അശ്വത്തിന്റെ പുറത്തിരിക്കുകയായിരുന്നു, പിന്നെ വിയോഗം സംഭവിക്കുന്നു. അപ്പൊ അവിടെ ആദ്യം എന്ത് സംഭവിക്കും? അപാദാന സംജ്ഞ. ധ്രുവം അപായേ അപാദാനം. അപാദാന സംജ്ഞ വന്നു. അടുത്ത് അപാദാനെ പഞ്ചമി വന്നു. അശ്വാത് യോഗം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? പിരിയണമെങ്കിൽ എന്ത് വേണം? പിരിയണമെങ്കിൽ എന്ത് വേണം? ചേരണം. അങ്ങനെ അല്ലാതെ സംഭവിക്കുന്നതിന് ഉദാഹരണം ഇനി വരും. സാധാരണഗതിയിൽ ഡൈവോഴ്സ് ആവണമെങ്കിൽ എന്ത് വേണം? ഇത്രയും അറിയത്തില്ലേ. ധാവതോ അശ്വാത് പവത. ധാവത എന്ന് പറയുന്നത് എങ്ങനെയാ അതിന്റെ രൂപം? ധാവൻ ശത്രന്തോണ്. ധാവൻ ധാവന്തോ ധാവന്തോ. കാരകം കിം ഇവിടെ ചോദിക്കുന്നു. അതായത് അപാദാനെ എന്ന് പറഞ്ഞാൽ അപാദാന കാരക എന്നാണ്. കാരകം അപാദാനമായി വരുമ്പോൾ പഞ്ചമി എന്നാണ്. ഇത് കാരക അധികാരത്തിലാണ്. രണ്ടാം അധ്യായത്തിലെ മൂന്നാം പാദം എന്ന് പറയുന്നത് കാരക കാരക അർത്ഥം, കാരക അധികാരം വരുന്ന ഇവിടെ ഒന്നാം ഭാഗത്തില്, ഒന്നാം അധ്യായത്തില് നാലാം ഭാഗത്തിൽ ഇവിടെ കാരക അർത്ഥം വരുന്നു. അപാദാനം എന്ന് പറയുന്ന കാരകമാണ്. അങ്ങനെ പുച്ഛസ്യ പർണം പദ്ധതി, ഇവിടെ എന്താണ് പർണം പദ്ധതി, പതിക്കുന്ന എന്താണ് പർണം, പർണമാണ് പതിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പുച്ഛസ്യ എന്ന് പറയുന്നിടത്ത് കാരകത്തിന്റെ അഭിപേക്ഷയിൽ എന്ത് ചെയ്തു, സൃഷ്ടി ശേഷി. അവിടെ പറഞ്ഞല്ലോ വൃത്തിയിൽ എന്താ പറഞ്ഞു, സൃഷ്ടി ശേഷി എന്നിടത്ത് അതിനെ ചുരുക്കി പറഞ്ഞു എന്താണ് ഉക്താദന്യഹ ശേഷ കാരക പ്രാതിപതികാദി വ്യതിരിക്തം. അപ്പൊ കാരകത്തിന്റെ ഒന്നും വിവക്ഷയില്ല. വിവക്ഷാത കാരകാണി ഭവന്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവക്ഷയില്ലാതെ വരുമ്പോ എന്തുവരും, സൃഷ്ടി ശേഷി. ആ വാക്യം പ്രയോഗിക്കുന്ന ആളിന് അതിന് കാരകമായിട്ടുള്ള ഒരു താല്പര്യമില്ല. അയാൾക്ക് അങ്ങനെ പ്രയോഗിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് വിവക്ഷ. അയാളവിടെ ആ വിവക്ഷ എന്ന് പറയുന്നത് അയാളുടെ അർത്ഥകൽപ്പന അനുസരിച്ചാണ്. അയാളിവിടെ അർത്ഥം കൽപ്പിക്കുന്ന എങ്ങനെ, ഭിക്ഷ സംബന്ധിയായ പർണം പതിക്കുന്നു എന്നാണ്. അല്ലാതെ അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു അർത്ഥത്തെ ബോധിപ്പിക്കാൻ അയാൾക്ക് താല്പര്യമില്ല. വൃക്ഷത്തിൽ നിന്നും പർണം പതിക്കുന്നു അങ്ങനെ ബോധിപ്പിക്കാൻ താല്പര്യമില്ല. അയാളുടെ താല്പര്യം ഇത്രയേ ഉള്ളൂ, എന്താണ് വൃക്ഷസംബന്ധിയായ പർണം പതിക്കുന്നു. അപ്പൊ അവിടെ കാരക വിവക്ഷ ഇല്ലാതെ വന്നപ്പോ എന്ത് ചെയ്തു, ആ വാക്യം പ്രയോഗിക്കണമല്ലോ. അപ്പൊ സംബന്ധാർത്ഥത്തിൽ ഷഷ്ടി പ്രയോഗിച്ചു വൃക്ഷസ്യ പർണം പദ്ധതി. ഇവിടെ വൃക്ഷം കാരകമല്ല. എന്തുകൊണ്ട് കാരകമല്ല, വിവക്ഷയില്ല കൊണ്ട് കാരകമില്ല. എന്തുകൊണ്ട് വിവക്ഷയില്ല, എന്തുകൊണ്ടാണ് വിവക്ഷയില്ലാത്ത, എങ്ങനെ എന്തുകൊണ്ട് വിവക്ഷയില്ല, പറയുന്ന ആളിന് അങ്ങനെ ഒരു അർത്ഥത്തെ ബോധിപ്പിക്കാൻ താല്പര്യമില്ല. നേരത്തെ പറഞ്ഞതല്ലേ, അത് അയാൾക്ക് സൗകര്യമില്ല പറയാൻ. അത്ര തന്നെ, വേറെ ആർക്കും ചോദിക്കാൻ പറ്റൂ. വക്താവിന്റെ സ്വാതന്ത്ര്യമാണ്. അയാൾക്ക് അത്രേ ഉള്ളൂ പറയാൻ, വൃക്ഷ സംബന്ധിയായ പർണം പതിക്കുന്നു. ഇപ്പൊ കാരകമല്ലാത്തതുകൊണ്ട് അവിടെ പഞ്ചമി വന്നില്ല. പക്ഷെ വൃക്ഷാത് പർണം പദ്ധതി എന്ന് പറയുന്നതും വൃക്ഷസ്യ പർണം പദ്ധതി എന്ന് പറയുന്നതും രണ്ട് ശരി തന്നെയാണ്. പ്രയോഗത്തിൽ ഏത് കാരകം പ്രയോഗിക്കുന്നതിന്റെ സ്ഥാനത്തും അതിന്റെ വിവക്ഷയില്ലെങ്കിൽ ഷഷ്ടി പ്രയോഗിക്കാം. അർത്ഥം ശരി തന്നെയാണ്. ഇവിടെ ഒരു വാർത്തകം, ജുഗുപ്സ വിരാമ പ്രമാദ അർത്ഥാനാം ഉപസംഖ്യാ. ജുഗുപ്സ വിരാമ പ്രമാദ അർത്ഥത്തിലുള്ള ധാതുക്കൾ പ്രയോഗിക്കുമ്പോൾ അതിന്റെ വിഷയത്തിൽ എന്തുവരും, പഞ്ചമി വരും. ജുഗുപ്സ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ വെറുപ്പ്, നിന്ദ സംസ്കൃതത്തിൽ പറയും. വിരാമം എന്ന് പറഞ്ഞാൽ അവസാനം. പ്രമാദം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലായ്മ. ഇവിടെ ശ്രദ്ധയില്ല. അനവധാനത എന്ന് പറയും. അവധാനം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ശ്രദ്ധ. അനവധാനത എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലായ്മ. അതാണ് പ്രമാദം. പറയാറില്ലേ, പ്രമാദം കൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിച്ചു. വേദാസൂത്രം എന്നിവ സൂത്രം മാറി പറയുന്നു. പ്രമാദം കൊണ്ടെന്ന് വെച്ചാൽ ശ്രദ്ധക്കുറവുണ്ട്, വ്യാഖ്യാനിക്കുന്നു, അർത്ഥം മാറിപ്പോയി പറയുന്ന ആളിന്. എന്തുകൊണ്ട് സംഭവിച്ചു, പ്രമാദം കൊണ്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധക്കുറവുണ്ട്. ഒരു നിമിഷം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ പറയുന്നത് തെറ്റിപ്പോ. ശ്രദ്ധ വളരെ ആവശ്യമാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പറയുന്ന വിഷയത്തിൽ നിന്ന് ഒരു അല്പസമയം മനസ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ സീറോ, ഒന്നും കാണത്തില്ല, മറ്റെന്തെങ്കിലും കാണും. അപ്പോൾ അതിൻ്റെ വിഷയം എന്താണ്? പ്രമാദ അർത്ഥത്തിലുള്ള ധാതുക്കൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ വിഷയത്തിൽ എന്ത് വരണം? പഞ്ചമി വരണം. പാപാത് ജുഗുപ്സതേ വിരമതി, പാപത്തെ വെറുക്കുന്നു എന്നർത്ഥം. പക്ഷെ ഇവിടെ പാപത്തിൽ എന്ത് ചെയ്തു? പഞ്ചമി വന്നു. പാപത്തെ വെറുക്കുന്നു എന്നുള്ളതിന് പാപം ജുഗുപ്സതയെന്ന് പ്രയോഗിക്കാൻ പാടില്ല. ഈ വാർത്തയും ഉള്ളതുകൊണ്ട് എങ്ങനെ തന്നെ പ്രയോഗിക്കണം? അർത്ഥം അത് തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം അത് തന്നെ. പക്ഷെ ഇവിടെ വിഷയത്തിൽ, ജുഗുപ്സയുടെ വിഷയമാണെന്ത്? പാപം. അധർമാത് ജുഗുപ്സത്തെ, അസത്യ ജുഗുപ്സത്തെ, അധ്യയനാ ജുഗുപ്സതയെന്നും പറയാം. ജുഗുപ്സയുടെ വിഷയം എന്താണ്? അധ്യയനം. അതിനോട് ഭയങ്കര വെറുപ്പാണ്. എന്നാലും സമയം പോകാൻ വേണ്ടി ഒരു സമയം ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആ സമയം വേറെ ഏതെങ്കിലും കടുത്ത പണി തടയി വരും, അത് ഒഴിവാക്കാം. അപ്പോ പാപാത് ജുഗുപ്സത്തെ എന്നേ പ്രയോഗിക്കാവൂ. പാപം ജുഗുപ്സത എന്ന് പ്രയോഗിച്ചാൽ ശരിയല്ല എന്നുകൊണ്ട് വാർത്തകാരൻ പറഞ്ഞിരിക്കുന്നു. ജുഗുപ്സയുടെ വിഷയത്തിൽ പഞ്ചമി. അതുപോലെ പാപാത് വിരമതി, ഇതുവരെ പാപമായിരുന്നു, ഇന്ന് മുതൽ ഇനി ഒരു പാപവും ചെയ്യത്തില്ല. അതാണ് പാപാത് വിരമതി. ധർമാത് പ്രമാദ്യതി, ധർമ്മത്തെ കുറിച്ച് അറിയാം, പക്ഷെ എന്ത് ചെയ്യുന്നു? പ്രമാദം സംഭവിക്കുന്നു, ശ്രദ്ധ കുറവുണ്ട്, അധർമ്മം പ്രവർത്തിച്ചു പോകുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പറയുന്നത് ധർമാത് പ്രമാദ്. ഇവിടെ എന്താണ്? പ്രമാദത്തിന്റെ വിഷയത്തിൽ പഞ്ചമി ഒന്നു. ധർമാത് അത് സ്പഷ്ടം. അടുത്ത് ഇതൊക്കെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഭീ ത്രാർത്ഥാനാം ഭയഹേതു, ഈ ഭീ ഭയേ ത്രയും പാലനേ, രണ്ട് ധാതുക്കളാണ്. ഈ ധാതുക്കൾ പ്രയോഗിക്കുമ്പോൾ എന്താണോ, എന്താണോ ഭയത്തിന് ഹേതുവായിരിക്കുന്നത് അതിൽ പഞ്ചമി വരും. ഭയാർത്ഥാനാം ത്രാണാർത്ഥാനാം ച പ്രയോഗേ, ഭയഹേതുരപാദാനം സ്യാത്. ചോരാത് ബിഭേതി, ചോരാത് ത്രായത്തെ. ഭയഹേതു കിം? അരണ്യേ ബിഭേതി ത്രായത്തെ വാ. ഭയാർത്ഥാനാം ത്രാണാർത്ഥാനാം ച പ്രയോഗേ, ഭയ അർത്ഥത്തിലുള്ള ധാതു പ്രയോഗിക്കുമ്പോൾ ത്രാണ അർത്ഥത്തെ രക്ഷിക്കുക, പാലിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ധാതു പ്രയോഗിക്കുമ്പോഴും ഭയത്തിന് ഹേതുവായിരിക്കുന്നതിന് അപാദാന സഞ്ജ വരും. അപാദാന സഞ്ജ വന്നു കഴിഞ്ഞാൽ അപാദാനെ പഞ്ചമി വരും. ചോരാത് വിഭേദി രാമ, ചോരാത് വിഭേദി രാമൻ ഭയക്കുന്നു. വിഭേദി വിഭേദി വിഭീത ബിഭ്യതി, അങ്ങനെയാണ് അതിന്റെ രൂപം. ഭയേ രാമൻ ഭയക്കുന്നു, എന്തിനാ ഭയക്കുന്നത്? ചോരന്. അപ്പൊ ചോരനെ ഭയക്കുന്നു എന്നാണ് പറയേണ്ടെങ്കിൽ എങ്ങനെ പറയും? ചോരൻ. പക്ഷെ അത് പ്രയോഗിക്കാൻ പാടില്ല, കാരണം ഭയത്തിന് കർമ്മമാണത്. ഇവിടെ എന്താണ്? ഭയത്തിന് ഹേതുവാണ്, ഹേതു എന്നുള്ള ഉപേക്ഷയിലാണ്. കർമ്മമാണെങ്കിൽ ഇവിടെ അതിന് ഹേതുവായിട്ടാണ് ഉപേക്ഷിക്കുന്നത്. ആ അത് ഇത് വിശേഷിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? ഭീത്രാടുത്താനാം ഭയഹേതു എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് എന്തുവരും? അപാദാനം വിശേഷമായി വിധിച്ചതുകൊണ്ട് കർമ്മമായതുകൊണ്ട് ദ്വിതീയ വരാം, ഹേതുവായതുകൊണ്ട് തൃതീയ വരാം, പക്ഷെ വിശേഷമായി വിധിച്ചതുകൊണ്ട് പഞ്ചമി വരുന്നു. അപാദാനെ പഞ്ചമി. ചോരാ വിഭേദി, ചോരൻ വന്ന് എന്നെ പിടിച്ചു കെട്ടി എന്റെ സമ്പത്തെല്ലാം കൊണ്ടുപോകും എന്ന് ഭയക്കുന്നത് ചോരനെ. ഇതാണല്ലോ ഭയം. അപ്പൊ അവിടെ ചോരനിൽ അപാദാന സഞ്ജമൊന്നു പഞ്ചമി ഒന്നു. ചോരാത് ത്രായത്തെ സഹ രാമ ചോരാത് ത്രായത്തെ, രാമൻ ചോരനിൽ നിന്നും രക്ഷിക്കുന്നു. ആരെ? തന്നെ തന്നെ. ചോരനെ കണ്ടപ്പോ ഒളിച്ചിരിക്കുന്നു, അല്ലാതെ എങ്ങനെയാ തന്നെ രക്ഷിക്കുന്നത്? അപ്പോ എന്തുവരുന്നു? ചോരാത് ത്രായത്തെ ഇറങ്ങി പാലനെ രക്ഷണേ. അവിടെ എന്താണ്? എന്തിനാ ഇയാൾ ഒളിക്കുന്നത്? ഭയം നിട്ട്, ചോറിന്റെ ഭയം നിട്ട്. എങ്ങനെ? അതല്ല, ഇത് ഭയഹേതു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഭയം ആർക്കാ? തനിക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ആരാണ്? തനിക്കാണ് ഭയം കളനെ. അപ്പൊ താൻ രക്ഷപ്പെടാൻ നോക്കും, ഒളിക്കണമെന്നില്ല. തന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു. ചിലപ്പം ധൈര്യമുള്ളവനാണെങ്കിൽ ചോറിനോട് ഫൈറ്റ് ചെയ്യും, അത് വേറെ. പക്ഷെ എന്തായാലും എന്ത് ചെയ്യുന്നു, ഈ വ്യക്തിക്ക് ഭയം ചോരനെയാണ്. അപ്പൊ ചോരനിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുന്നു. അപ്പൊ ഭയഹേതുവായി എന്ത്? ചോരൻ. അങ്ങനെ വരുന്നു. അപ്പോ വാക്യം പ്രയോഗിക്കുന്ന എങ്ങനെയായിരിക്കും? രാമ ചോരാ പ്രായത എന്ന് പറയുമ്പോൾ അവിടെ രക്ഷിക്കുന്ന ആരെയായിരിക്കും? രാമൻ, രാമനെ തന്നെയാണ്. അപ്പൊ ഭയഹേതുവിനവിടെ. അപ്പോ ഇങ്ങനെ പറയാം, രാമ ബാലം ചോരാത് പ്രായത്, അങ്ങനെ പ്രയോഗിച്ചാലും തെറ്റില്ല. പക്ഷെ ഇവിടെ ത്രാണനത്തിന്റെ ഹേതു എന്ന് പറയുന്നത് ചോരനാവുമ്പോൾ അവിടെ രക്ഷയെന്ന് പറയുന്ന ആരുടെ ആയിരിക്കും? തന്റെ തന്നെയാണ്. ഭയഹേതുക്കും അരണ്യം വിഭേദി, ഭയമുണ്ടായാൽ പോരാ, പിന്നെ ഭയത്തിന്റെ ഹേതുവായിരിക്കണം. രാമ അരണ്യേ വിഭേദി എന്ന് പറയുന്നു. രാമൻ കാട്ടിലകപ്പെട്ടു പോയി, അപ്പൊ ഭയക്കുന്നു. ഇവിടെ ഭയത്തിന്റെ ഹേതു എന്താണ്? വ്യാഘ്രം. രാമ അരണ്യേ വ്യാഘ്രാത് വിഭേദി. പക്ഷെ ഇവിടെ അരണ്യം എന്ന് പറയുന്നത് ഭയത്തിന് ഹേതുവല്ല, വനത്തിൽ പെട്ടു ഭയക്കുന്ന വേറെ ജീവികളെയാണ്. നമ്മളുടെ അരണ്യത്തിൽ അപാദാന സംജ്ഞ ഇല്ല. ത്രായദേവ അവിടെ അങ്ങനെ തന്നെ, രാമ അരണ്യേ ത്രായദേ എന്ന് പറയും. അവിടെ അരണ്യത്തിൽ തന്നെ രക്ഷപ്പെടുത്തുന്നു, അതിനുള്ള ഉപായങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. അപ്പൊ ഭയത്തിന് ഹേതു അവിടെ അരണ്യം അല്ല, തന്റെ സ്ഥിതിക്ക് ആധാരമാണ് അരണ്യം. അതുകൊണ്ട് അതിന് അധികരണ സംജ്ഞ ഉള്ളതുകൊണ്ട് അങ്ങനെ വരുന്നു. കസ്യ ബിഭ്യതി ദേവാശ്ച ജാത രോഷസ്യ സംയുഗേ, കേട്ടിട്ടുണ്ടോ? സംയുഗേ സങ്കരെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയാ കേട്ടത്? രാമായണ ആദ്യത്തെ രാമായണത്തിൽ. അവിടെ ബിഭ്യതി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കാൻ ഇത് പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ കസ്യ ബിഭ്യതി എന്ന് പ്രയോഗിക്കാമോ? കസ്മാത് ബിഭ്യതി എന്നാ പ്രയോഗിക്കുന്നത്. പക്ഷെ രാമായണത്തിൽ ഉപയോഗിച്ചു, മഹർഷിയാണ് ഉപയോഗിച്ചത്. ഒറ്റ നോട്ടത്തിൽ എന്ത് പറയാം? ഹർഷപ്രയോഗം എന്ന് പറയാം. പക്ഷെ അല്ലാതെ വഴിയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ, അല്ലെങ്കിൽ സങ്കരെ യുദ്ധത്തിൽ എന്നർത്ഥം. ജാതരോഷനായവന്റെ ആ യുദ്ധത്തിൽ ദേവന്മാര് കൂടി ഭയപ്പെടുന്നു. ബിഭ്യതി എന്ന് പറയുന്നത് ബഹുവചനമാണ്, ദേവാഹ. ഏകവചനം കൂടെ കൊടുത്തത് എന്താണ്? വിഭേദി വിഭീത. ദ്വിവചനത്തിൽ രണ്ടു രൂപം വരും, വിഭീത വിഭീത ബിഭ്യതി ബഹുവചനത്തിൽ. ദേവാശ്ച ബിഭ്യ, ദേവന്മാര് കൂടി ഭയപ്പെടുന്നു എന്നാണ്. ആരുടെ യുദ്ധമാണ്? രാമന്റെ യുദ്ധത്തിൽ എന്നാ പറയുന്നത്? അവിടെ കസ്യ ബിഭ്യതയെന്ന് അന്വയിച്ചു കഴിഞ്ഞാൽ ദോഷം വരും പാണിനിയേക്കും. പക്ഷേ രാമായണത്തിലൊന്നും പാണിനിയൊന്നും അങ്ങനെ കർശനമായി പാലിക്കണമെന്നില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? സംയുഗേ അതിനോട് അന്വയിക്കുന്നു. കസ്യ സംയുഗേ ദേവാശ്ച ബിഭ്യതി, ആരുടെ യുദ്ധത്തിലാണ് ദേവന്മാർ കൂടി? കസ്യ ജാതരോഷസ്യ സംയുഗേ ദേവാശ്ച ബിഭ്യതി. അങ്ങനെ പിന്നെ അവിടെയും ചോദിച്ചു വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ കസ്യ സംയുഗേ, അപ്പൊ ഭയക്കുന്ന ഇവിടെ യുദ്ധത്തിലല്ലേ, അപ്പൊ സംയുഗേ എന്ന് പ്രയോഗിക്കാൻ പറ്റുമോ? പറയൂ. അത് സംയുഗത്തിൽ അപ്പൊ ഭയം ഏതുകൊണ്ട്? അല്ല, കസ്യ ജാതരോഷസ്യ ഭയത്തിന് ഹേതുവായിരിക്കുന്നത് രാമനാണെങ്കിൽ അവിടെ പഞ്ചമി വരണ്ടേ? അരണ്യമാണെങ്കിൽ അവിടെ പഞ്ചമി വരണ്ടേ? അല്ല, സംയുഗമാണെങ്കിൽ അവിടെ പഞ്ചമി വരണ്ടേ? അല്ലേ? അപ്പൊ പിന്നെ എന്താ? രാമന്റെ പരാക്രമത്തിൽ നിന്ന് ഭയപ്പെടും. അപ്പൊ പിന്നെ അത് വേറെ പദം അധ്യായിരിക്കേണ്ടി വരും. അല്ലേ? അതവിടെ ഇല്ലല്ലോ അങ്ങനെ ഒരു പദം. അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തു പറയും? അല്ല, ഇവിടെ ബിഭ്യതി എന്ന് പറയുന്ന പ്രയോഗിച്ചല്ലേ, ഭയഹേതു എന്താണെന്നുള്ളതാണ് ഇവിടെ. ഭയഹേതു എന്താണ്? ഏതായാലും അതീ പഞ്ചമി വന്നേ പറ്റും. പിന്നെ ഈ വരുന്ന സൂത്രങ്ങളെല്ലാം ഭാഷ്യകാരൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാണ്. കാരണം ഈ അപാദാനം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ബാഹ്യമായ ഒരു അപാദാനം സംഭവിച്ചില്ലെങ്കിൽ, ഇപ്പം ഭിക്ഷ ഭരണം പദ്ധതി എന്ന് പറയുന്നിടത്താണ് ഭിക്ഷത്തിൽ നിന്നൊരു വിശ്ലേഷം സംഭവിക്കുന്നുണ്ട്. പക്ഷെ പാപാത് ജുഗുപ്സത എന്ന് പറയുന്നിടത്ത് എന്താ, അല്ലെങ്കിൽ ധർമാത് പ്രമാദിതി എന്ന് പറയുന്നിടത്തൊക്കെ എന്താ അവിടെ വിശ്ലേഷം സംഭവിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് ബാഹ്യമായ ഒരു വിശ്ലേഷം അവിടെ ഇല്ലെങ്കിലും ബുദ്ധിഗതമായ വിശ്ലേഷമുണ്ട്. ബുദ്ധിപൂർവ്വം നമുക്ക് രണ്ടിനെയും വേർതിരിക്കാണല്ലോ. എങ്ങനെ? ധർമ്മവും പ്രമാദവും, ധർമ്മത്തിൽ നിന്നുള്ള പ്രമാദം. അപ്പോൾ ബുദ്ധിപൂർവമായ വിശ്ലേഷത്തെ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും കൽപ്പിക്കാം. കൽപ്പിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് ധ്രുവ അപായ അപാദാനം അപാദാന പഞ്ചമി വരെ ഈ സൂത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ ഭാഷകാരൻ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പ്രമാണമായിട്ട് ഈ സൂത്രത്തെ തന്നെ പറയേണ്ടി വരും. ഇവിടെ അത് വിശദമാവും, വ്യക്തമാവും. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ആ ഇതാണ് നേരത്തെ പറഞ്ഞെന്താണ്? കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗം പറയുന്നിടത്ത് കസ്യ എന്ന് പറയുന്നതിനെ സംയുഗത്തോട് അന്വയിച്ച് തൽക്കാലം രക്ഷപ്പെടാം. പിന്നെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരികയാണെങ്കിൽ പറയുന്നത് എന്താണ്? ആശപ്രയോഗം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അതിൽ നമ്മൾ അത് ആ ഒരു വിഷയം കൂടെ എടുത്ത് ചർച്ച ചെയ്യുന്നത് എന്താണ്? പഞ്ചമി തന്നെ ഭയഹേതുവിൽ ഉപയോഗിക്കണം എന്നാണ്. പിന്നെ ഇത് വിശേഷ സൂത്രമായതുകൊണ്ട് വേറെ കൂടെയുണ്ട്. ഇവിടെയൊക്കെ വിശേഷ സൂത്രം വരുമ്പോൾ എന്താണ് ഷഷ്ടി ശേഷ എന്ന് പറയുന്നത് ഒരു സാമാന്യ സൂത്രമാണ്. അപ്പോ ആ സാമാന്യ സൂത്രത്തെയും കാരകത്തിന്റെ വിവക്ഷ, ഇപ്പോ ധ്രുവ അപായ അപാദാനം, ഇത് അപാദാന കാരകത്തെ വീശിക്കുകയാണ്. അതിന്റെ വിവക്ഷയില്ലാതെ വരുമ്പോൾ എന്തോരും ശേഷം ഷഷ്ടി വരും. ഇവിടെ വരുന്ന വിശേഷ സൂത്രങ്ങൾക്ക് ആ ഷഷ്ടിയും ബാധിക്കാം, ബാധിച്ചിട്ട് വീണ്ടും അപാദന സംജ്ഞ വിധിക്കാം. അതാണ് വിശേഷ സൂത്രങ്ങളുടെ വേറൊരു പ്രയോജനം. സാമാന്യമായി എന്ത് വരുന്നു? സാമാന്യമായി വരുന്നു അപാദാന സംജ്ഞ വരുന്നു, അതെല്ലായിടത്തും വരാമെന്ന്. പക്ഷെ അതിന്റെ ഉപേക്ഷയില്ലാതെ വരുമ്പോൾ ശേഷ ഷഷ്ടി വരുന്നു. പക്ഷേ വീണ്ടും ഒരു വിശേഷ സൂത്രം പറഞ്ഞതുകൊണ്ട്, അതേ അപാദാന സംജ്ഞയ്ക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ട് ആ ഷഷ്ടിയും ബാധിച്ചിട്ട് അപാദാന സംജ്ഞ വരാം. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യം തോന്നും. അങ്ങനെയും അർത്ഥം കൊടുക്കാം. അടുത്തേതാണ് പരാജയരസോഢ. പരാജയേ പ്രയോഗേ അസഹ്യോ അർത്ഥോ അപാദാനം സ്യാത് അധ്യയനാത് പരാജയതേ ഗ്ലായതീത്യർത്ഥ. അസോഢ കിം ശത്രുൻ പരാജയതേ അഭിഭവതീത്യർത്ഥ. നേരത്തെ പറഞ്ഞത് ഇതാണ് പരാജയർ അസോഢ സഹമർഷണേ എന്ന് പറയുന്ന ധാതുവിന്റെ നിഷ്ഠാരൂപമാണ് സോഢ. അസോഢ എന്ന് പറയുന്നത് സഹിക്കാൻ വയ്യാത്ത, സഹിക്കാൻ കഴിയാതെ വരിക. അപ്പോ എന്തിനാണോ സഹിക്കാൻ കഴിയാത്തത് അതിൽ അപാദാന സംജ്ഞ വരും. ഇവിടെ എന്തിനാണ് സഹിക്കാൻ കഴിയാത്തത്? പഠനം. അധ്യയനാത് പരാജയത്തെ വേറെ എന്ത് സഹിക്കാം? രാവിലെ ഉള്ള ഈ പരിപാടിയാണ്, എന്ത് പണി വേണമെങ്കിലും ഞാൻ ചെയ്യാം, ഇത് മാത്രമേ സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അസഹ്യമായി വരുന്ന എന്താണ്? അധ്യയനമാണ്. അത് അസഹ്യമാണെങ്കിൽ അതിനെന്തുവരും? അപാദാന സംജ്ഞ വരും. അപാദാനം വന്നു കഴിഞ്ഞാൽ അപാദാനെ ആ അസഹ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരാജയ എന്ന് പറഞ്ഞാൽ പര പൂർവത്തിലുള്ള ജി ജയ എന്ന് പറയുന്ന ധാതു, അതാണ് പരാജയ പരാജി എന്ന് പറയുന്നത്. ഇപ്പൊ പരാജി പ്രയോഗിക്കുമ്പോൾ ജി എന്ന് പറയുന്നത് പരസ്യം ധാതുവാണ്, പക്ഷെ ദി പരാഭ്യാം ജെ പരപ്രവൃത്തി എന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നും ആത്മനിയമിതം വരും. അതാണ് പരാജയത്തെ എന്ന് പറയുന്നത്. സത്യമേവ ജയതി എന്നാണ് ലൗകിക ഭാഷയിൽ പ്രയോഗിക്കേണ്ടത്. പക്ഷെ വേദത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് ജയത്തെ. അങ്ങനെ പ്രയോഗിക്കണമെങ്കിൽ പൂർവ്വത്തിൽ വി പര, അത് മാത്രമല്ല ഒരുപാട് നിയമങ്ങളുണ്ട്, വി പര വേണം. അതില്ല വന്നു കഴിഞ്ഞാൽ ജയത്തെ എന്ന് പ്രയോഗിക്കും. ഇപ്പോൾ പരപൂർവത്തിലുള്ള ജി ധാതു പ്രയോഗിക്കുമ്പോൾ ഏതാണോ അസഹ്യമായി വരുന്നത് എന്നുവെച്ചാൽ അതിന്റെ വിഷയം, വിഷയത്തിന് അപാദാന സംജ്ഞ വരും, അപാദാനത്തിൽ പഞ്ചമി വരും. അതാണ് പരാജയ പ്രയോഗേ എന്ന് പറഞ്ഞാൽ പരപൂർവത്തിലുള്ള ജി ധാതു പ്രയോഗിക്കുമ്പോൾ അസഹ്യമാർത്ഥം, അസഹ്യമായി സഹിക്കാൻ വയ്യാത്തത് ഏതോ അത്, അതിൽ അപാദാനം സ്യാത്, അതിന് അപാദാന സംജ്ഞ വരുന്നു. അധ്യയനാത് പരാജയതേ പ്രയോഗിച്ചിരിക്കുന്നു. അധ്യയനാത് പരാജയതേ എന്ന് പറഞ്ഞാൽ എന്താണോ, അധ്യയനം അസഹ്യമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഗ്ലായതീത്യർത്ഥ ഗ്ലൈ ഹർഷക്ഷയെ തകർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു. അധ്യയനം കൊണ്ട് എന്താണ് പറയാറില്ല, മലയാളത്തിൽ പറയും വധിക്കുന്നു എന്ന് പറയും. ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വധിച്ചു അവൻ അവിടെയാണ്. അങ്ങനെയുള്ള ഇടത്താണ് പ്രയോഗിക്കുന്നത്. ഛാത്ര അധ്യയനാൽ പഠിച്ച് തളർന്നുപോയി, അവൻ തകർന്നുപോയി പഠനം കൊണ്ട്. അങ്ങനെ പിന്നെ പഠിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നു. അവിടെ ഇത് വരത്തില്ല, അവിടെ വിജയിച്ചു. ഉറങ്ങിയാണെങ്കിൽ പിന്നെ ക്ഷീണമൊന്നുമില്ലല്ലോ. മറിച്ചാണ് അങ്ങനെയാണത്, ഗ്ലായതി തകർന്നു പോകുന്നിടത്താണത്. അസോഢാക്യം എന്തുകൊണ്ട് പറഞ്ഞു? ശത്രുൻ പരാജയതേ. ഇവിടെ ശത്രുൻ പരാജയതേ എന്ന് പറയുന്നിടത്ത് പറഞ്ഞല്ലോ, ഇത് പരാജയത്തിന്റെ കർമ്മമാണ്. പക്ഷെ അത് അസഹ്യമായതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് അപാദാന സഞ്ജമാണ്. ഇവിടെയും പരാജയത്തിന്റെ കർമ്മമാണ്. പക്ഷേ എന്താണ്, യോദ്ധ ശത്രുൻ പരാജയത്. യോദ്ധാവിനെ സംബന്ധിച്ച് ശത്രു അസഹ്യമല്ല. പിന്നെ അവിടെ ശത്രുവിനെ കീഴ്പ്പെടുത്തി, അവൻ വിജയിച്ചു. മറ്റിടത്ത് അങ്ങനെയല്ല, അധ്യയനത്തിൽ പരാജയപ്പെട്ടു. ഛാത്ര അധ്യയന പരാജയത. അപ്പൊ പഞ്ചമി കണ്ട മനസ്സിലായിക്കൊണ്ടും ഇവൻ ഫെയിലായി. ദ്വിതീയെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ടും എന്താണ്, അവൻ പാസ്സായി. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ എന്താണ്, ശത്രുൻ പരാജയത. അവൻ ശത്രുവിനെ കീഴ്പ്പെടുത്തി, അവൻ ജയിച്ചു. അതെന്ന് പറയുന്നു അഭിഭവതി ഇത്യർത്ഥ. ശത്രുവിനെ പരാജയത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അഭിഭവതി എന്ന് പറഞ്ഞാൽ പിന്നെ ഡിക്ഷണറി നോക്കണം. പരാജയതയുടെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ് അഭിഭവതി. അല്ല, അധ്യയനത്തെ അയാൾ പരാജയപ്പെടുത്തി. അധ്യയനത്തെ പരാജയപ്പെടുത്തി, അധ്യയനത്തെ അയാൾ കീഴ്പ്പെടുത്തി. അധ്യയനം തന്നെ ഫെയിലായിപ്പോയി. അയാളല്ല ഫെയിലായത്. അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് വടി വെച്ചിട്ട് സ്വന്തം തലയിൽ അടിക്കാൻ തുടങ്ങും അവസാനം. അപ്പോഴാണ് പറയുന്നത് അധ്യയനം പരാജയതേ. ഇവനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, പഠിപ്പിച്ച് പഠിപ്പിച്ച അവസാനം അധ്യയനം തന്നെ പരാജയപ്പെട്ടു. അങ്ങനെ വരുന്നുള്ളൂ വേണമെങ്കിൽ പറയുക. ശത്രുവിൻ പരാജയം എന്ന് പറഞ്ഞാൽ എന്താണ്, യോദ്ധ വിജയിച്ചു എന്നാണ് അർത്ഥം. യോദ്ധാവ് അവിടെ വിജയിച്ചു. അപ്പൊ അത് പരാജയത്തിന്റെ വിഷയമാണ്. പക്ഷെ വിഷയം അസഹ്യമല്ല. ആരെ സംബന്ധിച്ച്? കർത്താവിനെ സംബന്ധിച്ച്. കർത്താവ് ആര്? യോദ്ധ ധീര. ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു. വിഭൂതി തീർത്ഥ. അതും സിമ്പിളാണ്. വാരണാർത്ഥാനാം ഈപ്സിത. പ്രവൃത്തി വിഘാതോ വാരണം. വാരണാർത്ഥാനാം ധാതുനാം പ്രയോഗേ ഈപ്സിതോ അർത്ഥോ അപാദാനം സ്യാത്. യവേഭ്യോ ഗാം വാരയതി. ഈപ്സിതക്കിം യവേഭ്യോ ഗാം വാരയതി ക്ഷേത്രേ. പ്രവൃത്തിയുടെ വിഘാതം എന്നുവെച്ചാൽ പ്രവൃത്തിയുടെ നാശം. അതിനെന്ന് പറയുന്നത് വാരണം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ വാരണാർത്ഥാനാം ധാതുവിനാം പ്രയോഗിക്കുക. ഒരു പ്രവൃത്തിയുടെ നാശത്തെ വ്യക്തമാക്കുന്ന ധാതുക്കൾ പ്രയോഗിക്കുമ്പോൾ, പ്രവൃത്തിയല്ല അപ്രവൃത്തിയുടെ നാശം ാണ് വാരണാർത്ഥാനാം ധാതുവിനാം പ്രയോഗേ ഈപ്സിതോ അർത്ഥാപാദാനം സ്യാത്. ഈപ്സയ്ക്ക് വിഷയമായിരിക്കുന്നു. ഈപ്സ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? ഇഷ്ടം. നേരത്തെ വന്നു ഈപ്സിത തമ വന്നെവിടെയാണ്? പിന്നെ ഈപ്സിത വേറെ എവിടെ വന്നു? സ്പൃഹേരീപ്സിത. ഇതുപോലെ വേറെ ഒന്നുകൂടെ വന്നു വാരണാർത്ഥാന ഈപ്സിത. ഈപ്സിതമായ അർത്ഥം എന്ന് വെച്ചാൽ വസ്തു, അതിന് അപാദാന സഞ്ജ വരും. ഉദാഹരണത്തിൽ നിന്ന് അത് വ്യക്തമാവും. യവേഭ്യോ ഗാം വാരയതി. ഇപ്പോ യവം കൃഷി ചെയ്തിരിക്കുകയാണ്. പശു എന്ന് പറയുന്നത് അതിനെ തിന്നാൻ വരുന്നു. യവം എന്ന് പറയുന്നത് എന്റെ സ്വന്തം, പശു എന്ന് പറയുന്ന അയൽക്കാരന്റെ. തിന്നാൻ വരുന്നു, യവത്തെ തിന്നാൻ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? കൃഷക, കൃഷിക്കാരൻ, യവേഭ്യോ ഗാം വാരയതി എന്നാണ്. അപ്പം എന്താ ഇവിടെ പശു യവത്തെ തിന്നാൻ വരുന്നു, തിന്നിട്ടാണോ പിടിച്ചു മാറ്റുന്നു? അല്ല, അപ്പോ തിന്നുന്നതിന് മുമ്പ് തന്നെ പിടിച്ചു മാറ്റുന്നു. ഇവിടെ സംയോഗപൂർവകമായ വിയോഗമുണ്ട്, വിയോഗം ഇവിടെ സംഭവിക്കുന്നു. കാരണം തിന്നാനായി പോകുമ്പോൾ തന്നെ പിടിച്ചു മാറ്റുകയാണ്. തിന്നിട്ട് പിടിച്ചു മാറ്റിയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. പശുവിനെ വാരയേതി വ്രഞ്ഞ് വരണേ, ധാതുവിൻ്റെ നിച്ച് ചുരാതിയിൽ വരണം, വാരണം ചെയ്യുക എന്നുള്ള, അതിനെ മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഗോവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണോ? യവത്തെ ഭക്ഷിക്കുക. ആ യവ ഭക്ഷണം എന്ന് പറയുന്ന പ്രവൃത്തിക്ക് ഇവിടെ വിഘാതം സംഭവിക്കുന്നു, നാശം സംഭവിക്കുന്നു. എന്തുകൊണ്ട്? കൃഷിക്കാരനതിനെ വാരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ വാരണാർത്ഥാനാം ധാതുവിനാം പ്രയോഗേ, വാരണാർത്ഥത്തിലുള്ള ധാതു ഏതാണ്? ഈപ്സിതോ അർത്ഥ. ഇവിടെ ഈപ്സിതമായിരിക്കുന്ന ഏതാണ്? യവം. ആർക്ക്? കൃഷിക്കാരന്. കൃഷിക്കാരന് ഈപ്സിതമായിരിക്കുന്നത് എന്താണ്? അയാൾക്ക് വേണ്ടത് യവമാണ്, പശുവിനെ അല്ല. ഇനി മറിച്ചാണെങ്കിലോ എന്ന് ചിന്തിക്കാം, അതും വരും. എന്താണ്? പശു എന്റത്, യവം അന്യന്റത്, അങ്ങനെയും വരാമല്ലോ. അത് രണ്ടാമത് ചിന്തിക്കാം, ആദ്യം ഇത് ചിന്തിക്കാം. യവം എന്റത്, പശു അയൽക്കാരുണ്ട്. അപ്പൊ എനിക്ക് ഈപ്സിതമായിരിക്കുന്ന എന്താണോ? യവം, പശുവല്ല. അപ്പൊ യവം ഈപ്സിതമായതുകൊണ്ട് ഈപ്സിതമായ അർത്ഥമാണ് പ്രയോഗം. ഏതാണ്? വാരയതി, പ്രവൃത്തിയുടെ നാശത്തെ കാണിക്കുന്ന ക്രിയയാണ്. എന്താണ്? ഭക്ഷണത്തിന്റെ നാശം, ഭക്ഷണം അവിടെ സംഭവിക്കുന്നില്ല, അതിനാണ് വാരയതി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ധാതു പ്രയോഗിക്കുമ്പോൾ ഈപ്സിതമായതാണ് യവം. അതിനെന്ത് വരും? അപാദാന സംജ്ഞ വരും. അപാദാന സംജ്ഞ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പഞ്ചമി വരുന്നു. അതാണ് യവേഭ്യോ ഗാം വരേതി എന്ന് പറയുന്നത്. ഇവിടെ ഗാം എന്ന് പറയുന്നിടത്ത് ഏതാ വന്നത്? ഗോ ദിതിയാണ്. ഇവിടെ ഗോ എന്ന് പറയുന്നത് ഈപ്സിതമാണോ? ഈപ്സിത തമമാണോ? എങ്ങനെ? എങ്ങനെ കർമ്മമാവും? ഈപ്സിത തമമായാലേ കർമ്മമാവും. ഗോ എന്ന് പറയുന്നത് ഈപ്സിത തമമാവും. അപ്പൊ എനിക്ക് എന്റെ യവൻ തിന്നാൻ വരുന്ന പശുവിനോട് എനിക്ക് ഇഷ്ടം തോന്നുന്നു. അത് തന്നെ ആപ്തമിഷ്ടതമം എന്ന് പറഞ്ഞില്ലേ, എനിക്കിഷ്ടം തോന്നണം. ഇഷ്ടവും അനിഷ്ടവും അനിഷ്ടമായി വരാൻ വഴിയുള്ളൂ. ഇഷ്ടം എന്തായാലും വരാൻ വഴിയില്ല പശുവിനോട്. എന്റെ വിവന്തിട്ടാപ്പുരുമ്പോ എനിക്ക് പശുവിനോട് എന്തായാലും സ്നേഹം തോന്നത്തില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്തേക്ക് വേണ്ടിയിട്ട് ഒരു പഴയ സൂത്രം പിന്നിലേക്ക് പോകണം. എന്താണ്? തഥായുക്തം ച അനീപ്സിതം എന്ന് പറയുന്ന സൂത്രത്തിലേക്ക് പോകും. അതായത് അകഥിതം ചാന്ന് പറയുന്ന സൂത്രം നമ്മൾ പഠിച്ചല്ലോ, അതിന്റെ തൊട്ടു മുമ്പിൽ വരും പിറകില്. കർമ്മണി ദ്വിതീയ കഴിഞ്ഞു നിങ്ങളുടെ പുസ്തകത്തിൽ. കർമ്മണി ദ്വിതീയ കഴിഞ്ഞ് പിറകിലേക്ക് പോകണം. ആ സൂത്രകാരമാണ് ഗാം എന്ന് പറയുന്നിടത്ത് ദ്വിതീയ വന്നത്. തഥായുക്തം ച അനീപ്സിതം. കർത്തുരീപ്സിതം കർമ്മ എന്ന് പറയുന്ന സൂത്രം കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് എന്ത്? തഥായുക്തം ച അനീപ്സിതം. സംസ്കൃത ഭാഷയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് കാരകമാണ്. ഏറ്റവും പ്രധാനം കാരകത്തിലെ നിയമങ്ങൾ മനസ്സിലാക്കിയാലേ ഭാഷ നമുക്ക് കഴിയുന്നത്ര തെറ്റില്ലാതെ പ്രയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല, വാക്യത്തിൽ നിന്നും അർത്ഥം കിട്ടണമെങ്കിലും ശരിക്കും കാരകം മനസ്സിലാക്കിയാൽ പറ്റും. കർമ്മം എന്താണ്, അപാദാനം എന്താണ്, അങ്ങനെ വരുമ്പോൾ എന്തർത്ഥം വരും. അപ്പോൾ കാരകത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തവർക്ക് ഭാഷയെക്കുറിച്ച് മറ്റുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഭവതി എന്ന് പറയുന്നത് ഭവിക്കുന്നു, അതിന് നമുക്ക് ആ രൂപം പഠിച്ചു വെച്ചാൽ മതി. ഭവിക്കുന്നു എന്നുള്ളതിന് ഭവതി എങ്ങനെ സിദ്ധിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ കാരകത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്താണ് കാരകം, എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കി പറ്റും. അതുകൊണ്ട് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരകമാണെന്ന് ചിലർ പറയും. പിന്നെ കാരകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാസം, അതുപോലെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് ശബ്ദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി വെച്ചാലും മതി. കർത്ത എന്ന് പറയുന്നത് ചെയ്യുന്നവൻ, അർത്ഥത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ മതി. നിയമം അറിയണമെന്ന് നിർബന്ധം, അറിഞ്ഞാൽ നല്ലത്. പക്ഷെ ഇവിടെ അതുപോലെ, ഇവിടെ നിയമം അറിഞ്ഞാലേ പറ്റും, അല്ലാത്തവർക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ന കാരകമാണോ അവാദാനമാണോ കർമ്മമാണോ എന്ന് തിരിച്ചറിയാതെ ഭീത്രാതാനം ഭയം ഹേതുവിലാണ് പഞ്ചം അപാദാന സഞ്ജ അതിന് വന്നാലേ അത് ഭയത്തിന് ഹേതു എന്നറിയാൻ പറ്റും. അതുപോലെ ഇവിടെ ഇപ്പോൾ ഗാം എന്ന് പറയുന്നതിന് അർത്ഥം ഇവിടെ എന്താ വരുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ആ സൂത്രം ഇവിടെ കണ്ടില്ലല്ലോ, ഇവിടെ കണ്ടില്ലല്ലോ. ഉണ്ടോ? പിറകിലേക്ക് പോകും. ഞാൻ അതി നോക്കിയാ പറയുന്നു, വലിയ അക്ഷരമായതുകൊണ്ട് കണ്ണാടി വേണ്ട. ആ, അതിന്റെ മുമ്പിലായിട്ട് വരും. തഥായുക്തം ച അനീപ്സിതം. തഥ എന്ന് പറഞ്ഞു. 49-ാമത്തെ സൂത്രം ഏതാണ്? കർമ്മ. തഥ എന്ന് പറയുന്ന സാദൃശ്യത്തെ കാണിക്കുകയാണ്. എന്നുവെച്ചാൽ അതുപോലെ, ഏതുപോലെ? ഈപ്സിത തമം പോലെ എന്നർത്ഥം. ഈപ്സിത തമത്തിനെങ്ങനെയാണോ കർമ്മസഞ്ജ കിട്ടുന്നത് അതുപോലെ എന്നർത്ഥം. അതുപോലെ, അതാണ് ഇവിടെ പറഞ്ഞത്, ഈപ്സിത തമവത്. ഏതിന്റെ അർത്ഥമാണ്? ക്രിയയാ യുക്തം എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറയുന്നതിന് പൊതുവെ എന്താ പറയുന്നത്? മുമ്പ് തുടക്കത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രിയാജന്യ ഫലശാലി, അതാണ് കർമ്മം. അപ്പൊ ക്രിയായുക്തം എന്ന് പറഞ്ഞാൽ ക്രിയാജന്യമായ ഫലശാലി ഏതോ അത്. ഇവിടെ ക്രിയനെ പറഞ്ഞിട്ടുള്ളൂ. ക്രിയ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് മനസ്സിലാക്കണം? ക്രിയാജന്യ ഫലശാലി. അത് അനീപ്സിതമപി, ഈപ്സിതമായിരിക്കണമെന്നില്ല. ഈപ്സിത തമത്തെ പോലെ തന്നെ അനീപ്സിതമാണെങ്കിലും, ഈപ്സിതമല്ലെങ്കിലും അപി എന്ന് പറയുന്ന സൂത്രത്തിലെ ചായുടെ അർത്ഥമാണ്. ച എന്ന് പറയുമ്പോഴും അപി എന്ന് പറയുമ്പോഴും അർത്ഥവ്യത്യാസം വരും. അനീപ്സിതം അപി എന്ന് പറഞ്ഞാൽ അത് അനീപ്സിതം ആണ് എങ്കിലും കാരകം, എങ്ങനെയുള്ള ക്രിയാജന്യ ഫലശാലിയായ കാരകം. ഈപ്സിത തമത്തിനെങ്ങനെയാണോ കർമ്മസഞ്ജ വരുന്നത് അതുപോലെ തന്നെ അനീപ്സിതമാണെങ്കിലും ക്രിയാജന്യ ഫലശാലിയാണെങ്കിൽ ആ കാരകത്തിനെന്ത് വരും? കർമ്മസഞ്ജ വരും. അതായത് ഈപ്സിത തമത്തിന് കർമ്മസഞ്ജ വരുന്നത് പോലെ തന്നെ ദേഷ്യമായിരിക്കുന്നതും ഉപേക്ഷ്യമായിരിക്കുന്നതും അതിനും കർമ്മസഞ്ജ വരുമെന്നർത്ഥം. ദേഷ്യത്തിന് വിഷയമായിരിക്കുന്നത് ദേഷ്യം, ഉപേക്ഷയ്ക്ക് വിഷയമായിരിക്കുന്നത് ഉപേക്ഷ്യം. ഉപേക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് ഈപ്സിതവുമല്ല ദേഷ്യവുമല്ല, രണ്ടും അല്ലാത്തതിന് എന്ത് പറയും? ഉപേക്ഷ്യം. അതിനും കർമ്മസഞ്ജ വരും. ഉദാഹരണത്തിൽ അത് വ്യക്തമാകും. കർമ്മസഞ്ജ ഗ്രാമം ഗച്ഛൻ തൃണം സ്പൃശതി, ഗ്രാമം ഗച്ഛൻ ബാലക തൃണം സ്പൃശതി എന്നാണ്. ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാലൻ. പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു? അവൻ തൃണത്തെ സ്പർശിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ആദ്യം നോക്കുക, ബാലക, കർമ്മം ഏതാണ്? കർത്തരീപ്സവും കർമ്മ. ഗ്രാമത്തിലേക്ക് പോവുകയാണ്, അപ്പൊ പോകുന്ന ബാലനെന്നാണ്. ഗച്ഛൻ ശത്രന്തമാണ്, ബാലന്റെ വിശേഷണമാണ് എന്ത്? ഗച്ഛൻ. ഗ്രാമൻ ഗച്ഛൻ ബാലക കർത്തരീപ്സം കർമ്മസഞ്ജ വന്നു. ഇവിടെ എങ്ങനെയാണോ കർമ്മസഞ്ജ വന്നത് അതുപോലെ തൃണത്തിലും കർമ്മസഞ്ജ വരും. പക്ഷെ അത് കർത്തരീപ്സിതമം അല്ല. ഇനി അങ്ങനെ നടന്നു പോകുമ്പം അവന് പുല്ലിലൊന്ന് സ്പർശിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ ഈപ്സിതമോ കർമ്മസഞ്ജ വരും. ഇവിടെ അതല്ല, ഇവിടെ എന്താണ്? അനീപ്സിതമാണ് എന്ന് വെച്ചാൽ ഉപേക്ഷ്യം. ഈപ്സിതവുമല്ല ദേഷ്യവുമല്ല, അവനതിനോട് വിരോധവുമില്ല. അവനെ സംബന്ധിച്ച് അത് ഈപ്സിത തമവുമല്ല, രണ്ടും അല്ലാത്ത ഒന്നു. ആ വിഷയത്തിൽ അവൻ ഉദാസീനനാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, മനഃപൂർവ്വം ഉപേക്ഷ വിചാരിക്കണമെന്നുള്ളതല്ല. അങ്ങനെ പോകുമ്പം ആരെങ്കിലും ഞാനിത് സ്പർശിക്കത്തില്ല എന്ന് പറഞ്ഞു പോകൂ, അതില്ലല്ലോ. ഇത് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് തൃണസ്പർശനം. അങ്ങനെ വരുന്നിടത്ത് എന്ത് വരുന്നു? അവിടെയും കർമ്മസഞ്ജ വരുന്നു. ഗ്രാമം ഗച്ഛൻ തൃണം സ്പർശതി. ഇനി ദേഷ്യത്തിന് എന്താണ് പറയുന്നു? ഓദനം ഭുഞ്ചാനോ വിഷം ഭുങ്തേ. എല്ലാ പുസ്തകത്തിനും ഓദനം ഭുഞ്ചാനോ എന്നുള്ള കൊടുത്തിട്ടില്ല, നിങ്ങളുടെ പുസ്തകത്തിലേക്കാണ്. വിഷം ഭുങ്തേ, അത്രയാണ് ഇതിന്റെ ഉദാഹരണം. എന്താണോ വിഷം ഭുങ്തേ? ഒരാള് വിഷം ഭക്ഷിക്കുന്നു. വിഷം ഈപ്സിത തമമാണ്, പിന്നെ എന്താണത്? ദേഷ്യമാണ്. ദേഷ്യത്തിന് വിഷയമാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? കർമ്മസഞ്ജം. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നതെങ്കിലോ? ദേഷ്യത്തിന് വിഷയമാണോ? അങ്ങനെയാണെങ്കിൽ എന്തുവരും? കർത്തരീപ്സിതമം കർമ്മ കർമ്മസഞ്ജം. ഇത് അങ്ങനെയുള്ള സന്ദർഭമല്ല. ഇനി അയാള് ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്ത് വേറൊരാൾ കൊല്ലാനായിട്ട്. അവിടെ വിഷം ദേഷ്യമാണോ? ആണോ? അതെങ്ങനെ? അയാള് കഴിക്കുന്നത് പാൽപ്പായസമാണ്, വിഷമല്ല. ആർത്തിയോടുകൂടി കഴിക്കുകയാണ്, ദേഷ്യമാണോ? പാൽപ്പായസമാണെന്ന് അറിയാമല്ലോ. അപ്പൊ പിന്നെ എന്തായിരിക്കും അവിടെ? ഈപ്സിത തമ്മുമായിരിക്കും. അത്തരം സന്ദർഭങ്ങളിലൊന്നുമല്ല ഇതെന്താണ്? ഒരുത്തനെ കൊല്ലാൻ വിധിച്ചു രാജാവ്, പണ്ടത്തെ ശിക്ഷയാണ്. അവനെ എന്താണ്? വിഷം കൊടുത്ത് കൊല്ലണം. അപ്പോൾ വിഷമെടുത്ത് ഇവന്റെ വായങ്ങോട്ട് വലിച്ചു കയറി അതിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റുകയാണ്. എല്ലാവരെങ്കിലും വിഷം കഴിക്കൂ, അങ്ങനെയല്ലേ കൊല്ലാൻ പറ്റൂ. എന്നിട്ട് പുറത്തു വരാതിരിക്കാൻ അടപ്പിടണം, അടയ്ക്കണം. അവിടെയാണ് ദേഷ്യം വരുന്ന വിഷത്തിനോട്. അവൻ അങ്ങേയറ്റത്തെ ദേഷ്യമാണ്, പക്ഷെ അവൻ കഴിക്കുന്നു. അവിടെയാണ് വരുന്നത് വിഷം ഭുങ്തേ. അതുകൊണ്ട് ഓദനം ഭുഞ്ചാന എന്ന് പറയുന്ന വിശേഷണം ഇവിടെ ശരിയാവില്ല. പുസ്തകങ്ങളിൽ ഇതിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അങ്ങനെ എല്ലായിടത്തും ഇല്ല. ബലം പ്രയോഗിച്ച് ഒരാളെ വിഷം കഴിപ്പിക്കുമ്പോ അവിടെ എന്തു വരുന്നു? അവിടെ ദേഷ്യ വിഷയമാണ്. എന്ത് വിഷം? അവിടെ കർത്തരീശ്രമം കർമ്മപ്രകാരം കർമ്മസഞ്ജ വരത്തില്ല, ദിരിയെ വരത്തില്ല. പിന്നെയോ തഥായുക്തം ച അനീപ്സിതം. ഇവിടെ വിഷം അനീപ്സിതമാണ്, തൃണം അനീപ്സിതമാണ്. ആ അനീപ്സിതത്തിനാണ് രണ്ടർത്ഥം പറഞ്ഞത്. എന്താണ്? ഉപേക്ഷ്യം, ദേഷ്യം എന്ന് പറയുന്നു. ഉപേക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? ദേഷ്യമല്ല, ഈപ്സിത തമോല്ല എന്നർത്ഥം പറയുന്നു. അല്ലെങ്കിൽ വേറെ ചിലടത്ത് ദോഷം വരും. നദി കൂലം കഷതി, കഷ ഹിംസായ, ഹിംസിക്കുക എന്നുള്ളതിന് കഷ. നദി എന്ത് ചെയ്യുന്നു? കൂലം എന്ന് പറഞ്ഞാൽ തീരത്തെ, നദി വേഗത്തിൽ ഒഴുകുമ്പോൾ എന്ത് ചെയ്യും? തീരത്തെ ഹിംസിക്കും. അപ്പൊ നദി കൂലം കഷതി. ഇവിടെ കൂലം എന്ന് പറയുന്നതിന് കർത്തരീപ്സിതം കർമ്മപ്രകാരം കർമ്മസഞ്ജ വരുമോ? കാരണം നദി എന്ന് പറയുന്നതിന് അവിടെ ഈപ്സ ഉണ്ടോ? ഇല്ല. ഇനി ദേഷ്യമാണോ? അത് അതുമല്ല. ഉപേക്ഷ്യമാണോ? അതുമല്ല. ഉപേക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഉദാസീനത. അതിന് കൂലത്തെ നശിപ്പിക്കണമെന്നുള്ള ഇച്ഛയൊന്നുമില്ല, എന്നാലും നശിക്കുന്നു. അത് പറയാൻ പറ്റുമോ? ഉദാസീനത എന്ന് പറയുന്നത് ചിത്തവൃത്തിയാണ്, നദിക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളതിന് അർത്ഥം പറഞ്ഞ എന്താണ്? ഉദാസീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്സതുമല്ല, ദേഷ്യവുമല്ല, വേറൊന്നും. അത് നദി എന്ന് പറയുന്നിടത്ത് അവിടെ ചിത്തവൃത്തിയല്ല. പക്ഷെ ചിലടത്ത് വേണമെങ്കിൽ ചിത്തവൃത്തിയായിട്ടും മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ വരാം, അങ്ങനെയും വരാം. അതാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഇതാണ്, അനീപ്സിതമായതിലും കർമ്മസഞ്ജ വരാം ചില സ്ഥലങ്ങൾ. എങ്ങനെയാണോ ഈപ്സിത തമമായിരിക്കുന്നതിന് കർമ്മസഞ്ജ വരുന്നത്, അതുപോലെ അനീപ്സിതത്തിലും ചില സ്ഥലങ്ങളിൽ വരാം. അത് വാക്യങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ ഇവിടെ ഈപ്സിതമോ അല്ലല്ലോ, ഇവിടെ എങ്ങനെ വന്നു എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പറയാം തഥായുക്തം ച അനീപ്സിതമായതിനും കർമ്മസഞ്ജ വരാം. അങ്ങനെയാണെങ്കിൽ യവേഭ്യോ, പഴയ സ്ഥലത്തേക്ക് പോകണം. ഗാം വാരയതി, ഇവിടെ ഗോ എന്ന് പറയുന്നത് കർത്താവിനെ സംബന്ധിച്ച് ഈപ്സിത തമമല്ല. അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്താണ്? യവമാണ്. അതുകൊണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഈപ്സിത തമം എന്ത് യവം. പക്ഷേ ഗോവും ഈപ്സിതമാണ്, അതിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നില്ലേ നേരത്തെ പറഞ്ഞു. പക്ഷെ ഈപ്സിതമായത് കർമ്മസഞ്ജ വരുമോ? ഇല്ല. കർമ്മസഞ്ജ വരണമെങ്കിൽ എന്ത് വേണം? ഈപ്സിത തമമാവണം. ഇനി എനിക്ക് എന്റെ യവം നശിപ്പിക്കുന്നു, അതുകൊണ്ട് പശുവിനെ പിടിച്ചു മാറ്റണം. ആ പിടിച്ചു മാറ്റുന്ന കാര്യത്തിൽ പശുവിനോടൊരു താല്പര്യമുണ്ടെന്ന് വന്നാൽ പോലും ഈപ്സിത തമമല്ല, കർമ്മസഞ്ജ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ലെന്നാണ് പാണിനി പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? തഥായുക്തം ച അനീപ്സിതം പ്രകാരം ഇവിടെ എന്തുവരും? ഇതെല്ലാം എപ്പോ? യവം എന്റതും ഗോ അന്യന്തുമാണെങ്കിൽ, മറിച്ചാണെങ്കിൽ കഥ മാറും. അത് നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ്.